ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യ ജ്യോതിരധികരണം ജ്യോതി ചരണവിധാനാത് 24-ാമത് സൂത്രം. അഥ യദഹ പരോ ദിവോ ജ്യോതിർദീപ്യതേ വിശ്വതപൃഷ്ടേഷു സർവതപൃഷ്ടേഷു ഭവാനുത്തമേഷു ഉത്തമേഷു ലോകേഷിതം അവതത് എതിദം അസ്മിൻ നന്ദപുനശ്ശേ ജ്യോതി. ഇവിടെ ജ്യോതിശബ്ദം, ഈ ജ്യോതിശബ്ദം കൊണ്ട് എന്താണോ ആദിത്യാദി ജ്യോതിസാണ്, പ്രകാശമാണോ അത് പരമാത്മാവാണോ? ഇവിടെ ആദ്യം പൂർവപക്ഷമാണ് പറയുന്നത്, ഇത് ജ്യോതിസാണ് പരമാത്മാവല്ല. തഥാ ദീപ്യതേ ഇതിയമപി ഈശ്വരദിരാദിത്യാദി വിഷയ പ്രസിദ്ധ. അഥ യഥ പുരോ ദിവോ ജ്യോതിർദീപ്യതേ, ദ്വിലോകത്തിനും അപ്പുറം പ്രകാശിക്കുന്ന ആ പ്രകാശം, അവിടെ ദീപ്യതേ പ്രകാശിക്കുന്ന എന്ന് പറഞ്ഞു, ദീപ്തി പ്രകാശം അതാദിത്യന്റെ സ്വഭാവമാണ്. ഈ ദീയമഭി, ഈ ദീപ്തി എന്ന് പറയുന്ന ഈ പ്രകാശം എന്ന് പറയുന്നതും ശ്രുതി, ഈ ശ്രുതിയും ആദിത്യാദി വിഷയ പ്രസിദ്ധ. ആദിത്യ അർത്ഥത്തിലാണ് ശ്രുതിയിൽ തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ശ്രമം ശ്രുതിയുടെ താല്പര്യം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ശ്രുതിയിൽ പല സ്ഥലത്തും ദീപ്യതേ എന്ന് പറയുന്ന ആദിത്യനെയാണ്, അല്ലാതെ ബ്രഹ്മത്തെ അല്ല. എന്തുകൊണ്ട് ഹി രൂപാധീനം ബ്രഹ്മ ദീപ്യതേ മുഖ്യാംശ്രുതി അർഹതി, പ്രകാശിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം ആദിത്യൻ പ്രകാശിക്കുന്നത് എന്തുകൊണ്ട്? അതിന് രൂപം വർണ്ണം ഉള്ളതുകൊണ്ടാണ്. ആദിത്യനൊരു വർണ്ണമുണ്ട് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ സാധാരണ അഗ്നി ദീപ്യത എന്ന് പറയുന്നു, ഇവിടെ അഗ്നിക്കൊരു വർണ്ണമുണ്ട്. ആ വർണ്ണത്തെ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നു അത് പ്രകാശിക്കുന്നു. ഇവിടെ പുരുഷേന പറയുകയാണ്, നിങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് രൂപാധീനമെന്നാണ്, അങ്ങനെ വർണ്ണങ്ങളൊന്നുമില്ല, അതിങ്ങനെ പ്രകാശിക്കും. ഇത് ഈ മുഖ്യം ശ്രുതി മർഹതി, അതൊരു മുഖ്യാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഇത് പൂർവക്ഷി പറയുകയാണ്, പക്ഷേ പൂർവക്ഷി പറയുന്നത് സിദ്ധാന്തമാണ്, സിദ്ധാന്തിക്ക് സമ്മതമായ കാര്യമാണ്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. തന്റെ അഭിപ്രായമല്ല, തന്നോട് സംസാരിക്കുന്ന ആളിന്റെ അഭിപ്രായം. ഇപ്പൊ പൂർവക്ഷ സിദ്ധാന്ത രൂപത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ പ്രയോജനം ഇത് തന്നെയാണ്. കാരണം ആ സിദ്ധാന്തത്തിന്റെ ഓരോരോ അംശങ്ങൾ പൂർവപക്ഷ രൂപത്തിൽ അതിനെ വെളിപ്പെടുത്തുക, എന്നിട്ട് അതിൽ വരുന്ന ന്യൂനതകളെ സിദ്ധാന്ത രൂപത്തിൽ പരിഹരിക്കുക. ഇത് വാസ്തവത്തിൽ സിദ്ധാന്തി പറയേണ്ട കാര്യമാണ്. ബ്രഹ്മം രൂപാധീനമാണ്, അതുകൊണ്ട് അതിനെ പ്രകാശിക്കാൻ കഴിയത്തില്ല. പക്ഷെ അത് പൂർവപക്ഷ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. പിന്നെ ഇതിവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഉപാസനയെ കുറിച്ചാണ്. പക്ഷെ ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തും ജ്ഞാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പലരും ധരിക്കും എന്താണ് ഈ ഉപാസന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉപാസനയെ കുറിച്ചുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് അതെന്തോ മോശപ്പെട്ട കാര്യമാണ്, കുറഞ്ഞ കാര്യമാണ്, തത്വജ്ഞാനം വേറെയാണെന്ന് ധരിക്കും. ഉപാസനയും തത്വജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഉപാസനയെ സംബന്ധിച്ചുള്ള ചർച്ചകളിലും തത്വജ്ഞാനം വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിൽ നല്ലൊരു ഭാഗം ഉപാസനയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പക്ഷെ അവിടെ എല്ലാം തത്വം എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉള്ള ഗുണമെന്താണ്? ഉപാസന എന്തല്ല, തത്വം എന്തല്ല, എന്ന് തിരിച്ചറിയാൻ കഴിയും. ഊഹത്തിലൂടെ എന്താണ് എന്താണ് ആ തത്വം എന്ന് ഗ്രഹിക്കുക. അങ്ങനെ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ വിഭ്രാന്തി വരാം. അതായത് തത്വം അല്ലാത്തതിനെ തത്വം എന്ന് ഗ്രഹിക്കാം. അതെപ്പോഴും പറ്റും. സാധ്യം സാധനം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധനം അല്ലെങ്കിൽ ഉപായം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉപായം അല്ലാത്തതിന് ഉപായം ഒന്ന് ധരിച്ചു. അതുപോലെ തന്നെ സാധ്യം അല്ലെങ്കിൽ ഫലം, ഫലം ഇന്നതാണെന്ന് വ്യക്തമാകുമ്പോൾ ഫലമല്ലാത്തതിന് ഫലമാണെന്ന് ധരിച്ചു. ഭ്രാന്തിയാണ്. അപ്പോൾ ഭ്രാന്തി തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. കാരണം ഭ്രാന്തി അനുഭവമാണ്. ഒരാൾ പറയും അതിൻ്റെ അനുഭവമല്ലേ, നിങ്ങൾ പറയുന്നു അത് ശരിയല്ല, പക്ഷെ ഇതെന്റെ അനുഭവമാണ്. അപ്പോൾ ആളുടെ ധാരണ എന്താണ്? എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ശരിയായിക്കൊള്ളണമെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു കാര്യം എൻ്റെ അനുഭവമാണ് എന്നുള്ളത് തന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം എന്തുകൊണ്ട്? ഭ്രാന്തിയും അനുഭവമാണ്. മരിചിയിലെ ജലം അനുഭവമാണ്, പക്ഷെ അത് ഭ്രാന്തിയാണ്. അപ്പോൾ ഭ്രാന്തിയെ നിരാകരിക്കുക, അപോഹം, അതാണ്. ഊഹത്തിലൂടെ ശരിയായ തത്വത്തിലെത്തിച്ചേരുകയും അതേസമയം തന്നെ അപോഹത്തിലൂടെ ഭ്രാന്തിയെ നിരാകരിക്കുകയും ചെയ്യുക, അതാണ് ഊഹ അപോഹത്തിൻ്റെ ഒരു ശാസ്ത്രീയമായൊരു പരിഭാഷ. ഇത് രണ്ടും ഇല്ലാതെ പറ്റത്തില്ല. പറയുന്നത് ഊഹ അപോഹ വിചക്ഷണം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വഴിക്ക് മാത്രം അറിയും, എന്താ സിദ്ധാന്തം മാത്രം പറഞ്ഞു പോയാൽ പോരെ, പോരാ. എന്ത് സിദ്ധാന്തമല്ല എന്നുള്ളതും ബോധിപ്പിക്കുന്നു. തത്വത്തെ ചർച്ച ചെയ്താൽ മാത്രം പോരാ, എന്ത് തത്വം അല്ല എന്നുള്ളതും വിശദീകരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷങ്ങളെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് തത്വജ്ഞാനം, എന്താണ് ഉപാസന, രണ്ടിനും വേർതിരിച്ചറിയുക. അത് വേർതിരിച്ചറിയാത്തിടത്തോളം കാലം പലപ്പോഴും ഉപാസനയാണ് തത്വജ്ഞാനം ധരിച്ചു തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഉപാസനയെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റിയ ഒരു കാര്യമില്ല അദ്വൈതത്തിന്. താൻ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു തിരിച്ചറിവും തനിക്ക് ആവശ്യമാണ്. ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ താൻ എന്താ ധരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു വിവേകം തനിക്ക് വേണം. എന്നുവെച്ചാൽ മനസ്സിനെ ഭ്രാന്തി മുക്തമാക്കും. അദ്വൈതത്തിൽ പ്രധാനമായിട്ട് അതാ ചെയ്യുന്നു. അത് അദ്വൈതത്തിൻ്റെ ഒരു മഹത്വം. മറ്റ് ആധ്യാത്മികമായ സാധനങ്ങളായാലും ശരി, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങളായാലും ശരി, 90% ഈ ഭ്രാന്തിയിൽ അധിഷ്ഠിതമാണ്. ഭ്രാന്തിയെ പിന്തുടർന്നാ പോകുന്നു. അത് പറയുന്നു, അത് ചിലപ്പോ സത്യത്തിലെത്തിക്കുമെന്ന് പറയുന്നു. അത് ശരിയാണ്. ചിലപ്പോൾ അത് ഒരുതരം ഭാഗ്യപരീക്ഷണമാണ്. ഉദാഹരണം പറയുന്നതാണ്, ഒരാളൊരു രത്നത്തെ അന്വേഷിച്ചു പോയി. ആ രത്നത്തെ അന്വേഷിച്ചു പോയപ്പോൾ അയാൾക്ക് വേണ്ട രത്നമായിരുന്നു. ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ ഒരു വീട്ടിനുള്ളിൽ വാതിലിൽ നിന്ന് പുറത്തേക്കൊരു പ്രകാശം വരും, നല്ലൊരു പ്രകാശം. അപ്പോൾ അയാൾ വിചാരിച്ചു ഇത് രത്നത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ അയാളുടെ രത്നത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൊരു പ്രധാന നിർണായകമായ ഘട്ടത്തിൽ അയാൾ പ്രകാശം കണ്ടു. പക്ഷെ അത് രത്നത്തിൻ്റെ പ്രകാശമായിരുന്നില്ല, അതിൻ്റെ അകത്തൊരു നിലവളൊക്കെ എരിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ നല്ല പ്രകാശമാണ് വന്നു. പക്ഷെ അയാളത് ഇപ്പോൾ ധരിച്ചു, ഇതാണ് രത്നത്തിൻ്റെ പ്രകാശം. ഉടനെ അയാൾ രത്നത്തിൻ്റെ പ്രകാശത്തെ പിന്തുടർന്നു. ഭ്രാന്തിയാണ്, പിന്തുടർന്ന് അകത്ത് ചെന്നു. അപ്പോൾ അവിടെ കാണുന്ന എന്താണ്? പ്രകാശം, വിളക്കിൻ്റെ പ്രകാശം. നോക്കിയപ്പോൾ എന്താണ്? ആ പ്രകാശത്തിൻ്റെ അടുത്തൊരു രത്നം ഇരിപ്പുണ്ട്. അയാൾ ഉദ്ദേശിച്ചതെന്തോ അതായൊക്കെ കിട്ടി. പക്ഷെ അയാൾ പിന്തുടർന്ന എന്തുകൊണ്ട്? എന്തിനെ? ഭ്രാന്തി. അപ്പോൾ ഭ്രാന്തിയെ പിന്തുടരുന്നാലും ചിലപ്പോൾ വാസ്തവത്തെ നേടാൻ കഴിയുമെന്നുള്ളൊരു ഉദാഹരണമാണ് ഈ പറയുന്നത്, പ്രസിദ്ധമായ ഉദാഹരണം. ചില സമയത്ത് ഇയാൾ രത്നമാണെന്നുള്ള ഭ്രമത്തിൽ ആ വെളിച്ചത്തെ പിന്തുടരും. അവിടെ വെളിച്ചം മാത്രമേ കാണത്തുള്ളൂ, അയാൾക്ക് ഭാഗ്യമില്ല. അപ്പോൾ ഈ ആധ്യാത്മിക മാർഗത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. വിശേഷിച്ച് ഉപാസന പോലുള്ള കാര്യങ്ങളിൽ ഭ്രാന്തിയെ പിന്തുടർന്ന് ചെന്ന് ചിലപ്പോൾ സത്യത്തിലെത്തിപ്പെടും. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അത് വാസ്തവമായി തീരുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ചെല്ലുമ്പോൾ വ്യക്തമാകുന്നു. അല്ലെ, ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോഴെല്ലാം അവ്യക്തമായിരിക്കും. ചിന്തിച്ച് പോകുമ്പോഴെല്ലാം മനസ്സിന് വികല്പങ്ങളായിരിക്കും. പക്ഷെ ഒടുവിൽ ഒരു വ്യക്തതയിലെത്തിച്ചേരുന്നു. അതുപോലെ ഭ്രാന്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ എത്തിച്ചേരും യാഥാർത്ഥ്യത്തിൽ. അതാണ് മിക്കവാറും എല്ലാ ആധ്യാത്മിക മാർഗങ്ങളും അങ്ങനെ തന്നെ ഭ്രാന്തി പിന്തുടരുകയാണ്. അത് ഉപാസനയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അടുത്തു വരുന്ന ഭാഗത്ത് ഉപാസനകളെ പലതരത്തിൽ വിശദീകരിക്കും. അവിടെയെല്ലാം പറയുന്നതാണ്, വ്യക്തമായിട്ടും അതൊരു ഭ്രാന്തിയാണ്. ഉദാഹരണം പറയുന്നു, വാചം ധേനു ഉപാസിക്ക, വാക്കിനെ ധേനുവായി ഉപാസിക്കുന്നു. ശ്രുതി എന്ന് പറയുന്നതാണ്, വാക്കിനെ ധേനു എന്ന് ഉപാസിക്കുക. വാക്കെന്താണെന്ന് എനിക്കറിയാം, ധേനു എന്താണെന്നും എനിക്കറിയാം, വാക്ക് ധേനു അല്ലെന്നും അറിയാം. എന്നാലും വാക്കിനെ ധേനുവായി ഉപാസിക്കുന്നു. അതൊരു ഭ്രാന്തിയാണ്, ഒരാരോപണമാണ്. പക്ഷെ അതിനൊരു ഫലം പറഞ്ഞിരിക്കുന്നു, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. ഇവിടെയും അതുപോലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയും. നിനക്ക് പ്രശസ്തിയെ നേടണമെങ്കിൽ എന്ത് ചെയ്യണം, നീ സുന്ദരനാകണമെങ്കിൽ എന്ത് ചെയ്യണം, നീ ജ്യോതിഷനെ ഉപാസിക്കുക. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് ഭ്രാന്തിയാണ്. പക്ഷെ എത്തിച്ചേരുന്ന ഇവിടെ ഒരു സദ്ഫലത്തിൽ എത്തിച്ചേരുന്നു. പിന്നെ ലോകവ്യവഹാരം തന്നെ അദ്വൈതത്തിൽ എന്താണോ ഒരു ഭ്രാന്തി ആശ്രയിച്ചുള്ളതാണ്. അസത്യമായതിനേക്കാൾ സത്യമെന്ന് കരുതിയുള്ള ഒരു വ്യവഹാരമാണ് ലോകത്തെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ജാഗ്രതയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ തന്നെ സദ്ഫലങ്ങളുണ്ടാകുന്നു. ആത്യന്തികമായതെല്ലാം ഭ്രാന്തിയാണ്, അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചുള്ള എല്ലാ സാധനമാർഗങ്ങളും ഭ്രാന്തിയിലാണ്, ഭ്രാന്തിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഭാഗ്യത്തിനായാൽ സത്യത്തെ കണ്ടെത്തും. അദ്വൈതം ഒഴികെ, അദ്വൈതം അങ്ങനെയല്ല. അദ്വൈതം എന്താണ്? അദ്വൈത ബോധം എന്താണ്? തുടക്കത്തിൽ തന്നെ പറയുന്നു എന്താണ് സത്യം, എന്താണ് അസത്യം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അസത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല, അസത്യത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് സത്യമാണ്, ഇത് അസത്യമാണ് എന്ന് പറയുന്നു. ആത്മ അനാത്മ വിവേകം. ഭ്രാന്തിയെ ഭ്രാന്തമായി തന്നെ തിരിച്ചറിയുക, സത്യത്തെ സത്യമായി തന്നെ ബോധിക്കുക, എന്നിട്ട് ആ സത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുക. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ എപ്പോഴും ആ വിവേകമുള്ളിലുണ്ട്, ഇത് പരമാർത്ഥമല്ല. അപ്പോൾ പരമാർത്ഥമല്ലാത്ത ഒന്നിനെയും പരമാർത്ഥമായി ധരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ശ്രവണത്തിലോ മനനത്തിലോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആ മാർഗത്തിലും അയാൾ ഭ്രാന്തിയിൽ നിന്ന് മുക്തനാണ്. ലക്ഷ്യത്തിൽ പറയാനില്ല. മുക്തനാണ്. ഉപാസന അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയുള്ള ഉപാസനയിലും ഇവിടെ അത്തരം ഉപാസനകളെക്കുറിച്ച് അദ്വൈതി വിചാരം ചെയ്യുമ്പോൾ ആ ഉപാസനയുടെയും സത്യത്തെ വെളിപ്പെടുത്തിയായി. അതാണ് മറ്റ് ഉപാസനകളും അദ്വൈതി ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം പറഞ്ഞാൽ യോഗം, യോഗ ഉപാസനയാണ്. അവിടെ എന്താണ്? അവിടെ ഇതിലെല്ലാം സത്യമായി അംഗീകരിച്ചുകൊണ്ട് വേണം അഭ്യാസങ്ങൾ. പ്രകൃതി സത്യമാണ്, പുരുഷൻ സത്യമാണ്. ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അവിടെയും പറയുന്നു എന്താണ് അവസാനം? സത്യത്തെ സാക്ഷാത്കരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് എന്താണോ, നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാം ഒരു സത്യമുണ്ട്. കാണുന്നതിലും കേൾക്കുന്നതിലുമുള്ള പരമാർത്ഥ തത്വം അതിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് യോഗിയും പറയുന്നത്. പക്ഷേ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഇതിനെല്ലാം സത്യമായി അംഗീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അദ്വൈതി എന്താ പറയുന്നത്? അങ്ങനെയല്ല, ഒന്നിനെ സത്യമായി അംഗീകരിക്കേണ്ട കാര്യമില്ല. സത്യം ഒന്നേ ഉള്ളൂ, പരമാർത്ഥം ഒന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അദ്വൈതി ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആ ചർച്ചയിലും എന്താണ് ഈ തത്വത്തെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കും. അവിടെ സിദ്ധാന്തമായി വരുന്ന എന്താണ്? ഉപാസനയാണ്. പൂർവപക്ഷമായി വരുന്ന എന്താണ്? തത്വദർശനമാണ്. അതാണ് ഇവിടെ പറയാൻ വന്നത്, വിശദീകരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? നഹി രൂപാധീനം ബ്രഹ്മദീപ്യതേരി മുഖ്യാംശ്രജം അർഹതി. ഉപാസനയുടെ പൂർവപക്ഷമായി വരുന്ന എന്താണ്? അദ്വൈതിയാണ്. അദ്വൈതി എന്ന് പറയുന്നു ബ്രഹ്മം രൂപാധീനമാണ്, അതിനൊരിക്കലും ശോഭിക്കാൻ കഴിയത്തില്ല. ശോഭം എന്ന് പറയുന്നത് വർണ്ണം ഉള്ള ഒന്നിനെ പറ്റും, അല്ലാതെ ഒന്നും എങ്ങനെ ശോഭിക്കാൻ പറ്റും? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ആദ്യത്തിൻ്റെ ശോഭ പോലെ, ആദ്യത്തിൻ്റെ പ്രകാശം പോലെ. അങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രകാശം. സത്യമല്ല, പക്ഷേ ഭാഷയിലെ വികല്പങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. നിജ ഭാഷയിലെ അവ്യക്തതകളെ സ്വീകരിച്ചുകൊണ്ടേ തത്വത്തെ ബോധിപ്പിക്കാൻ പറ്റും. ആത്മാവ് സ്വയം പ്രകാശമുള്ളതാണ്, അത് വ്യക്തമല്ല എന്താ പറയുന്നതെന്നുള്ളത്. അതിനൊരു അവ്യക്തതയുണ്ട്, സ്വയം പ്രകാശം എന്താണത്. കാരണം നമ്മൾ കാണുന്നത് ആദിത്യന്റെ പ്രകാശമാണ്, അതാണ് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ പൂർണ്ണമായും അതല്ല. എന്തുകൊണ്ട് ആദിത്യന്റെ പ്രകാശം സ്വയം പ്രകാശമല്ല? ആദിത്യൻ പ്രകാശിക്കുന്നു എന്ന് ഞാൻ ബോധിക്കുന്ന എന്തുകൊണ്ട്? എന്റെ കണ്ണിലെ പ്രകാശം കൊണ്ടാണ്. എന്റെ കണ്ണിലെ പ്രകാശത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ആദിത്യന് എങ്ങനെ സ്വയം പ്രകാശിക്കുന്നതാണ്? സ്വയം പ്രകാശം എന്ന് പറയുന്നത് നിരപേക്ഷമായ പ്രകാശം, അത് ആദിത്യനില്ല. എന്നാലും അവിടെ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞത് സ്വയം പ്രകാശമെന്ന്? അവിടെ ആദിത്യന്റെ പ്രകാശത്തെ കാണുന്നതിന് മറ്റൊരാദിത്യന്റെ പ്രകാശം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്ന് വിചാരിച്ചാൽ സ്വയം പ്രകാശമാണോ? അല്ല. അവിടെ എന്താണ്? വാക്കുകളിൽ അപൂർണതയുണ്ട്, അതിനുള്ള വികല്പം എന്ന് പറയുന്നു. ആ വികല്പത്തെ ആശ്രയിച്ച് തത്വത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് അദ്വൈതത്തിൽ സർവത്ര ഉള്ളതാണ്. വാക്കിനും മനസ്സിനും അതീതമാണ് തത്വം എന്ന് പറയുന്നു. വാക്കിനും മനസ്സിനും അതീതമായ തത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് വാക്കുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു? വാക്കിനും മനസ്സിനും അതീതമാണെന്ന് പറയുന്ന ആ ഭാഷയിലൂടെ ഗ്രഹിക്കേണ്ട അർത്ഥത്തിൽ ഒരു അവ്യക്തതയുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. അത് പൂർണ്ണത അല്ല. ഒരു വാക്കിനും മനസ്സിനും അതിനെ പൂർണ്ണമായി വിഷയമാക്കാൻ കഴിയില്ല. വാക്കിനോ മനസ്സിനോ തത്വത്തെ പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയില്ല, ഇതിനെ അംഗീകരിക്കുന്നു. പക്ഷെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിലൂടെ എന്ത് ചെയ്യുന്നു? ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു. അതും എന്താണ്? അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആ പോരായ്മകളും സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തും ആ സിദ്ധാന്തത്തെ തന്നെ കൊണ്ടുവരുന്നു. അതിന് പ്രകാശിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് ജഡമായ പ്രകാശമല്ല, ജഡമായ പ്രകാശമാണ് പ്രകാശിക്കുന്നത്. അതിന് പ്രകാശിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഉപാസന എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെ തന്നെ പൂർവപക്ഷമാണ്. പക്ഷെ അവിടെ അദ്വൈതത്തിൻ്റെ പരമമായ ഒരു സിദ്ധാന്തത്തെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഉപാസനയുടെ ചർച്ച കൊണ്ട് അദ്വൈതത്തിൽ വരുന്ന പൂർവപക്ഷം. എപ്പോഴും വിചാരത്തിൽ എന്താ സംഭവിക്കുന്നത്? തത്വവിചാരം എന്ന് പറയുന്നത് തത്വത്തെ സംബന്ധിച്ച്, നിങ്ങൾ പരമാർത്ഥത്തെ സംബന്ധിച്ച് എന്താണോ ശ്രുതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പരമാർത്ഥജ്ഞാനം, ആ പരമാർത്ഥജ്ഞാനത്തെ അവിടെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഭ്രാന്തിയെ അല്ലെങ്കിൽ ഒരു വികല്പത്തെ നിരാകരിക്കുന്നു. ആ ഭ്രാന്തിയും വികല്പമൊക്കെ നേരത്തെ തന്നെ തൻ്റെ കയ്യിലുള്ളതാണ്. പരമാർത്ഥജ്ഞാനം അങ്ങനെയല്ല, അത് ശ്രൗതമാണ്. അപ്പോൾ ആ പരമാർത്ഥജ്ഞാനം അവിടെ നിരാകരിക്കുന്നു. അപ്പോൾ ആ ഭ്രാന്തിയെ അല്ലെങ്കിൽ വികല്പത്തെ സംശയത്തെ നിരാകരിക്കുന്നതിന് ആദ്യം അതിനെ അവൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു, ഇതിൻ്റെ ഈ ദേഹാഭിമാനം, അതായത് ദേഹബോധം, അത് സത്യമല്ല. ശ്രുതി പറയും, ദേഹാഭിമാനം സത്യമല്ലാത്ത എന്തുകൊണ്ട്? നിന്റെ സ്വരൂപം ഈ നശ്വരമായ പരിച്ഛിന്നമായിരിക്കുന്ന ശരീരമല്ല, നിന്റെ സ്വരൂപം പരമാർത്ഥ വസ്തുവാണ്. നിന്റെ സ്വരൂപം പരമാർത്ഥ വസ്തുവാണ് എന്ന് ബോധിക്കുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു? പറയുന്നു, ദേഹാഭിമാനം സത്യമല്ല, അഹംബുദ്ധി പരമാർത്ഥമല്ല. അഹംബുദ്ധിയെ പൂർവപക്ഷമായി കൊണ്ടുവന്നു ആദ്യം. അതിനാദ്യം പരാമർശിക്കുന്നു അഹംബുദ്ധി. അഹംബുദ്ധി എന്ന് പറയുമ്പോൾ തനിക്ക് പരിചയമുള്ളതാണ്, ശ്രുതി ബോധിപ്പിക്കുന്നതല്ല. അഹംബുദ്ധി പരിചയമില്ലാത്ത ആരുമില്ല. അപ്പോൾ തനിക്ക് സഹജമായി തന്നെ എന്താണോ അനുഭവത്തിലിരിക്കുന്നത് അതാണ് ഇവിടുത്തെ പൂർവപക്ഷം. അതിനെ കൊണ്ടുവന്നിട്ട് അവിടെ പറയുന്നു എന്താണ്, അത് സത്യമല്ല, അത് പൂർവപക്ഷത്തിൻ്റെ നിരാകരണം. പിന്നെന്താ സത്യം? അത് നിന്നിലെ പരമാർത്ഥമാണ്, നിന്നിലെ സത്യമാണ്, അത് നിന്റെ സ്വരൂപമായിരിക്കുന്നതാണ്. അപ്പോൾ തന്നിൽ സഹജമായിരിക്കുന്ന ഒരു ശാസ്ത്രവും തന്നെ ഉപദേശിക്കാത്തതായ തന്റെ അറിവ്, അതാണ് പൂർവപക്ഷം. അതിനെ നിരാകരിക്കുന്നതാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്ന അറിവ് എന്ന് പറയും. ഇതുപോലെയാണ് ഉപാസനയും തത്വജ്ഞാനവും തമ്മിലും. വൈദികമായ ഉപാസനകളെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിക്കുന്നു ഇന്നതിനെ ഇന്ന രീതിയിൽ ഉപാസിക്കുക. ഉപാസന എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രത. ഈ ഏകാഗ്രത എന്ന് പറയുന്നത് മനുഷ്യന് സദാ ഉള്ളത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ശാസ്ത്രം അതിനെ ശാസ്ത്രീയമാക്കുന്നു എന്നേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ താല്പര്യപൂർവ്വം വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തെല്ലാം എന്ത് സംഭവിക്കുന്നു? ഉപാസന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉപാസന നമ്മൾ പറയും വിഷയ ഉപാസന. മനസ്സ് വിഷയങ്ങളോട് അത്രയും ദൃഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മനസ്സിന് വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ സഹജമായ മനസ്സിന്റെ ഏകാഗ്രത വിഷയങ്ങളിൽ അത്രയും ദൃഢമായിരിക്കുകയാണ്. അപ്പോൾ അത് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി എന്താ ശാസ്ത്രീയമാക്കുന്നത്? അതിനെ പൂർവപക്ഷമാക്കിയിട്ട് പറയുന്നു അതല്ല, ഇതാണ് അതിൻ്റെ മനസ്സിന്റെ ഏകാഗ്രതയിലെ ശാസ്ത്രീയമായ മാർഗം എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും എന്താണ് സഹജമായി എന്താണോ തന്നിലുള്ളത് അത് പൂർവപക്ഷവും, ശാസ്ത്രം എന്താണോ നിർദ്ദേശിക്കുന്നത് അത് സിദ്ധാന്തവുമാണ്. വൈദിക ഉപാസനകൾ അങ്ങനെയാണ്. വൈദിക ഉപാസനകൾ സഹജമായി വരുന്നതല്ല. വാക്കിനെ ധ്യാനമായി ഉപാസിക്കുക, തനിക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ട്. വേദം പറഞ്ഞപ്പോൾ താനത് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയുള്ള ഉപാസനകളെ ചർച്ച ചെയ്യുമ്പോൾ, ഭാഷ്യകാരൻ ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ശരിയായ തത്വങ്ങളെ പൂർവപക്ഷമായി കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഉപാസനാ ഭാഗവും ചർച്ച ചെയ്യേണ്ടത്. ഉപാസനയെക്കുറിച്ചുള്ള വിചാരം എന്ന് പറയുന്നത് മോശമായ ഒന്നല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അതാണ് പറഞ്ഞത്. എന്താണ്? നഹി രൂപാധീനം ബ്രഹ്മ ദീപ്യതേരി മുഖ്യാംശ്രുതി അർഹതി. അപ്പൊ ശരിയായ തത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഭ്രാന്തികളെ വികല്പങ്ങളെല്ലാം നിരാകരിക്കുന്നു. ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് എന്ന് വരുന്നു, അതിനിടയ്ക്കും ഭാഷകാരൻ എന്ത് ചെയ്യുന്നു? ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു, പൂർവക്ഷരൂപത്തെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ പൂർവക്ഷരൂപത്തെ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ പിന്നെ വരുന്ന സിദ്ധാന്തം എന്താണ്? ഉപാസനയാണ്. എന്തായാലും തത്വം എന്ന് പറയുന്നത് പരമാർത്ഥ ജ്ഞാനമാണ്, സത്യത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്. അപ്പോൾ അതിന് വരുന്ന പൂർവക്ഷത്തിന് അതിനോട് മുമ്പിൽ പിടിച്ചു നീക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്താണോ പൂർവപക്ഷമായി വരുന്നത് അത് ആത്യന്തികമായി സിദ്ധാന്തമായി മാറും. എന്തുകൊണ്ട്? വാസ്തവത്തിൽ സിദ്ധാന്തത്തിന്റെ പൂർവപക്ഷമാണ് ഉപാസനം. ആദ്യം ഞാൻ പറഞ്ഞത് ഇവിടെ പോയി വരുന്നത് വാസ്തവത്തിൽ പൂർവപക്ഷമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഉപാസനയെ നിരാകരിക്കുന്ന സിദ്ധാന്തമായി മാറും ഒടുവിൽ. ഇപ്പോൾ ഇതിനെ പൂർവപക്ഷമായി അവതരിപ്പിക്കും. ഇതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി വരുന്ന സിദ്ധാന്തങ്ങൾ വാസ്തവത്തിൽ ഇതല്ല സിദ്ധാന്തമെന്ന് ഒടുവിൽ ബോധിക്കും. അതാണ് പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിലുള്ളതായി പ്രതിപാദനം. ആത്യന്തികമായി എന്താണ് പരമസത്യം എന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ഈ പൂർവപക്ഷം തന്നെ അവിടെ സിദ്ധാന്തമായി നിൽക്കും. എന്താണോ അടുത്ത് പറയുന്ന സിദ്ധാന്തം അതൊന്നും അവിടെ നിൽക്കത്തില്ല. എന്താണ് പറയുന്നത്? ദ്വിമര്യാദത്വ ശ്രദ്ധേശ്ചനഹി ചരാചര ജീവസ്യ ബ്രഹ്മണ സർവാത്മകസ്യ ദ്വമര്യാദായുക്ത. ഇവിടെ പറയുന്നുണ്ട് യഥാത പരോ ദിവോ ദിവഹ പര, ആ ദ്വിലോകത്തിന് അപ്പുറമുള്ള എന്ന് പറയുന്നു. ദ്വിമര്യാദ ദ്വിലോകത്തിന് ഒരു അവധിയായി പറയുന്നു. ഇവിടെയും പറയുന്നു എന്താണ്? നഹി ചരാചര ബീജസ്യ ബ്രഹ്മണ, ഈ ചരാചരങ്ങൾക്കെല്ലാം ബീജമായിരിക്കുന്നതാണ് തത്വം. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി ജാതാനി ജീവന്തി ജന്മാന്തിസ്യ തഹ. ഇവിടെ സർവത്ര പറയുന്ന എന്താണ്? ചരവും അചരവുമായിരിക്കുന്ന സർവത്തിനും കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം. അതിനെക്കുറിച്ച് പറയുന്ന എന്താണ്? സർവാത്മകമായിരിക്കുന്നു. സർവാത്മമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അത് സച്ചിദാനന്ദമായിരിക്കുന്നു. സർവാത്മകം എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്തും. ബ്രഹ്മം സർവാത്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സർവസ്വരൂപമായിരിക്കുന്നു. സർവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞ ചരാചരം. ആ ചരാചര സ്വരൂപമായിരിക്കുന്നത് ബ്രഹ്മമാണ്. ചരാചരങ്ങൾ ചരവും അചരവുമായിരിക്കുന്നു. ചരിക്കുന്നതും ചരിക്കാത്തതുമായിരിക്കുന്നു. ഇതാണോ ബ്രഹ്മം? ഈ ചരാചരഭാവമാണോ ബ്രഹ്മം? ചരാചര ആത്മകമായിരിക്കുന്നു, സർവ ആത്മകമായിരിക്കുന്നു. സർവം ആത്മാ ഏസ്യ അല്ലെങ്കിൽ സർവത്തിൻ്റെയും ആത്മാ എന്ന് പറയും. സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നു എന്ന് പറയും. ആത്മാ എന്ന് വെച്ചാൽ സ്വരൂപം. അപ്പൊ സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നതാണ്. ഇതിവിടെ പൂർവക്ഷമാണ്. അത് പറയുന്ന ഇതാണ് സിദ്ധാന്തം. ഉപാസനയുടെ പൂർവക്ഷമാണ്. പക്ഷെ ഇതാണ് പരമമായ സിദ്ധാന്തം. അപ്പോ സർവത്തിനും കാരണമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ബ്രഹ്മ സർവത്തിനും സർവസ്വരൂപമായിരിക്കുന്നു. അപ്പോൾ ചരവും അചരവും എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. ചരം എന്ന് പറയുന്നത് ചരിക്കുന്നതാണ്, അത് ക്ഷരവുമാണ്, നശിക്കുന്നതുമാണ്. അചരം എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ചരം ചരിക്കുന്നതല്ല, ചരിക്കാത്തതാണ്, സ്ഥാവരങ്ങളാണ്. ചരത്തെ അപേക്ഷിച്ച് അത് സത്യമെന്ന് തോന്നുന്നതാണ്. അതെ, ഹിമാലയത്തിലെ വൃക്ഷലതാദികളെ അപേക്ഷിച്ച് പറയും ഹിമാലയം സത്യമാണ്. കാരണം അതിൽ എത്രയോ വൃക്ഷ ലതാദികളുണ്ടായി, എല്ലാം നശിച്ചുപോയി. അവിടെ എന്തെല്ലാം പക്ഷിമൃഗങ്ങളുണ്ടായി, നശിച്ചുപോയി. എന്നാൽ ഹിമാലയം ഇന്നും അചരമായി നിൽക്കുന്നു. അപ്പോൾ ചരാചര രൂപത്തിൽ കാണുന്ന ഈ പ്രപഞ്ചം അതിനൊരു സ്വരൂപമുണ്ട്, അതിൻ്റെ ആത്മാ. എന്തുകൊണ്ട് അത് ബ്രഹ്മമാണ്? എന്തുകൊണ്ട് അത് ചരാചര ബീജമാണ്? കാര്യം കാരണസ്വരൂപമാണ്. തദനന്യത്വം ഇനി അടുത്ത് വരും. തദനന്യമാണ്. പാത്രം മൃത്തിനോട് അനന്യമായിരിക്കുന്നു. മൃത്തിൽ നിന്നും അതിനെ വേർപെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. അത് എന്താണോ ബീജമായിരിക്കുന്നത് തത്സ്വരൂപമായിരിക്കും. ചരാചര ബീജമായിരിക്കുന്നത് ചരാചര സ്വരൂപമായിരിക്കും. അതിനാണ് സർവാത്മാവെന്ന് പറയുന്നത്. സാധനങ്ങൾ പറയുമ്പോൾ സർവരുടെയും ആത്മാവ് എന്ന് പറയും. എന്താ ആത്മാവെന്ന് പറഞ്ഞു എന്ത് മനസ്സിലാക്കും? അപ്പൊ സർവസ്വരൂപമായിരിക്കണമെങ്കിൽ ഒരു വസ്തു എങ്ങനെയായിരിക്കും പറഞ്ഞാൽ മതി. അദ്വൈതത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞു പോകുന്നില്ല. ഇന്നതാണ് അദ്വൈതം. എന്താ ചെയ്യുന്നത്? അവന്റെ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അദ്വൈതത്തിൽ ഒരു പുതിയ സിദ്ധാന്തത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല. തർക്കികന്മാരും മറ്റും ഉണ്ടാക്കുന്ന പോലെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയല്ല. അവിടെ എത്ര ഗഹനമായ ചർച്ചയാണ് ശരി, എന്തൊക്കെ പൂർവപക്ഷവും സിദ്ധാന്തവും വന്നാണ് ശരി, സർവത്ര എന്താണ് ആ ജീവന്റെ അനുഭവത്തെ തൊട്ട് കാണിച്ചു തരികയാണ്. ഇതാണ് അദ്വൈതം. ചില സർവാത്മകത്വം എന്ന് പറയുന്നത് ഏതോ ഒരു ഗുരുവിനുണ്ടായ കാര്യമാണ്, അത് ഭാഷ്യകാരൻ പലയിടത്ത് ചർച്ച ചെയ്യുന്നിടത്ത് പറയും. എന്തെങ്കിലും അലൗകികമായ സാധാരണ നടക്കാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ പറയത്തുള്ളൂ ആ ഇങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ചില അനുഭവങ്ങൾ എന്ന് പറയും. സത്യത്തെക്കുറിച്ച് പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാറില്ല, അങ്ങനെ പറയില്ല. എന്തെങ്കിലും സിദ്ധികളോ വിഭൂതികളോ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും ആ പഴയ ചില കാലത്തെ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉണ്ടായത് ഇന്നും ചിലർ കാണാറുണ്ട് ഇങ്ങനെ പറയും. അദ്വൈതവേദി ഇക്കാലത്തും ചിലരിൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ കാണാറുണ്ട്. പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പറയത്തില്ല. സത്യത്തെ വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെ പറയില്ല. പണ്ട് ചിലർക്കുണ്ടായിരുന്നു, ഇന്ന് ചിലർക്കുണ്ട്, അങ്ങനെ പറയത്തില്ല. എന്തുകൊണ്ടാണ് ഇത്? ആരുടെയെങ്കിലും ചിലരുടെ അനുഭവത്തെ കുറിച്ചെന്ന് പറഞ്ഞു. ഇത് സർവശ്രോതാക്കളുടെയും അനുഭവത്തെ കുറിച്ച് പറയുന്നു. സർവാത്മഭാവം എന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും അനുഭവപ്പെട്ടാൽ മാത്രമേ നമുക്ക് സർവാത്മകത്വം എന്ന് പറയാൻ പറ്റൂ. അത് അനുഭവത്തിൽ വരണം എന്ന് പറഞ്ഞു. എല്ലാവരും അറിയണം. ഒരു ശ്രോതാവിനോട് അത് ഉപദേശിക്കുന്നു, ഉപദേശിക്കുമ്പോൾ അയാൾ അത് ഗ്രഹിക്കണം. അതാണ് അനുഭവം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അനുഭവമായി. ഞാൻ പറയും, എൻ്റെ മുമ്പിലിരിക്കുന്നത് പുസ്തകമാണ്, എന്തുകൊണ്ട് ഇതെൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാനത് അനുഭവം എന്ന് പറയുന്നു? കാരണം ഞാനിതിനെ ഗ്രഹിക്കുന്നു, എൻ്റെ ഇന്ദ്രിയം ഇതിനെ ഗ്രഹിക്കുന്നു, ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ ബോധമുണ്ട്. എന്താണ് ഇത്? പുസ്തകമാണ്, ഇത് പുസ്തകമാണെന്നുള്ള എൻ്റെ അനുഭവമായി. അതുപോലെ ഉപദേശത്തെ ഒരുവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹണം ആണ് അവൻ്റെ അനുഭവം, അതല്ലാതെ വേറെ അനുഭവമില്ല. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറിവ് അതിൽ നിന്ന് വേറിട്ടൊരു അനുഭവമില്ല. അങ്ങനൊരു അനുഭവത്തെ അദ്വൈതി അംഗീകരിക്കുന്നില്ല. ഇവിടെ അറിയുക, ഇനി വേറെടുത്ത് പോയി അനുഭവിക്കുക, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അറിഞ്ഞില്ലെങ്കിൽ അനുഭവിക്കുന്നുമില്ല. ഇവിടെ അറിഞ്ഞാൽ അതാണ് അനുഭവം, അല്ലെങ്കിൽ അറിയുന്നില്ല, അത് സംഭവിക്കും, അറിയാതിരിക്കാം. ഞാൻ പുസ്തകത്തിലേക്ക് നോക്കുന്ന എനിക്ക് പുസ്തകത്തെക്കുറിച്ച് അറിവ് ഉണ്ടാകാതിരിക്കാം. എങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിവിടെ അല്ലെങ്കിൽ, എൻ്റെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പുറമേ വേണ്ടത്ര വെളിച്ചം ഇല്ലെങ്കിൽ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അവിടെ ഞാനത് അറിയാതിരിക്കാം, പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടാകില്ല. ആഗ്രഹണം അതാണ് അനുഭവം. ഗ്രഹണം സംഭവിച്ചില്ലെങ്കിൽ അനുഭവമില്ല. അപ്പോൾ ശ്രുതിയുടെ ഗ്രഹണം സംഭവിച്ചാൽ അത് തന്നെ അറിവ്. അതിനപ്പുറം ഒരു അറിവിനെ കുറിച്ച് ഇവിടെ അദ്വൈതത്തിൽ പറയുന്നില്ല. ചില പദങ്ങൾ കേട്ടാണ് നമ്മൾ ഭയന്നു വന്നത്. എന്താണ് സാക്ഷാത്കാരം, അപരോക്ഷം എന്നൊക്കെയുള്ള പദം കേൾക്കുമ്പോൾ എന്തോ ഒരു ആകാശ കോടാലിയെ കുറിച്ച് പറയുന്നു എന്ന് ധരിച്ചു പോകുന്നതാണ്. അങ്ങനെയില്ല. അപ്പൊ സർവസ്വരൂപം എന്ന് പറയുന്നു, സർവചരാചര ബീജം. സർവസ്വരൂപം എന്ന് പറയുമ്പോൾ അത് തൻ്റെ അനുഭവം തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ ശ്രുതി പറയുന്നത് തത്വമസി നീ അതാണ്. അതുകൊണ്ട് പറയും ഇതെന്താണ്? ഇത് നേരിട്ടുള്ള ഉപദേശമാണ്. ഇവിടെ വളച്ചുകെട്ടിയോ എന്തെങ്കിലും നിഗൂഢതകളോടുകൂടിയോ ഒന്നും ഉപദേശിക്കുന്നില്ല. നീ അതാണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ആദ്യം വിശദീകരിച്ചു വന്നിട്ട് പറയുന്നു നീ അതാണ്. ഇവിടെ എന്താ നിഗൂഢതകൾ? ഒരു നിഗൂഢതയില്ല. പിന്നെ എന്താണ്? നിന്റെ മനസ്സിന് നിഗൂഢതകൾ ഉണ്ടാവാം, അത് സംഭവിക്കാം. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു ദുർഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഒരുപാട് വളവുകളും തിരിവുകളും നിഗൂഢവുമാണ്. നിന്റെ മനസ്സിൽ ഒരുപാട് കാപട്യങ്ങളുണ്ട്. നിന്റെ മനസ്സിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. അതുകൊണ്ട് ആ മനസ്സ് പലതിനെയും നിഗൂഢമാക്കും. ആ തത്വത്തിന്റെ തകരാറല്ല. തത്വം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രത്യക്ഷമായിരിക്കുന്ന കാര്യമാണ്. അത് അറിവും അനുഭവവുമാണ്. അതിനൊരിക്കലും നിഗൂഢമാകാൻ പറ്റത്തില്ല. നിന്റെ മനസ്സ് ഇങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളുള്ളതുകൊണ്ട് അത് അറിവായിരിക്കുന്ന അനുഭവമായിരിക്കുന്ന തത്വത്തെ നിഗൂഢമാക്കിക്കളയുന്നതാണ്. അതാണ് ദുർഗ്രഹത്തിന് ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞിട്ടുള്ള ഗീതയിൽ ഓർമ്മ കാണുമായിരിക്കും. അല്ല, അതിന് വേറെ അർത്ഥമില്ല. അപ്പൊ ഇതെന്താണ് ശരിയായ ആ സർവാത്മകത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ താനിങ്ങനെ ബോധിക്കും സർവാത്മകമെന്ന് പറഞ്ഞു. വാക്കിൽ നിന്നെങ്ങനെ ബോധിക്കും? വാക്കിൽ നിന്നെങ്ങനെ അർത്ഥത്തെ ബോധിപ്പിക്കും? അതുകൊണ്ടാണ് പറയുന്നത് സർവാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്ത് ചിത്ത് ആനന്ദ രൂപത്തിൽ പ്രകാശിക്കുന്നതാണ്. സത്ത് ചിത്ത് ആനന്ദം ഇത് എന്ന് പറയുന്നത് അപരിചിതമായൊരു വസ്തുവല്ല. സത്യചിത്ത ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? സദാ സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സദാ സർവത്ര സർവരിലും പ്രകാശിക്കുന്നതാണെന്ന് പറയുന്നത് ശ്രുതി തത്വത്തെ നേരിട്ട് തൊട്ട് കാണിക്കണം. ഇതാണ് പരമാർത്ഥം. അപ്പൊ സത്യചിത്ത് ആനന്ദത്തിനൊരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റിയ കാര്യമില്ല. ഭൗതികമായ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോ അങ്ങനെ ശ്രോതാവിന്റെ ഉള്ളിലോ ഒളിച്ചിരിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് എങ്ങനെ അനുഭവപ്പെടുന്നു? ആ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത് സർവസ്വരൂപമായി അനുഭവപ്പെടുന്നു. അതിനുള്ള യുക്തിയും പറഞ്ഞെന്താണ്? അത് ചരാചര ബീജമായിരിക്കുന്നു. ചരാചര ബീജമായിരിക്കുന്നതിന് ഒരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അത് ഒളിഞ്ഞിരിക്കത്തില്ല. കാരണം വൃക്ഷത്തെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആ ബീജത്തിൻ്റെ പ്രകടമായ ഭാവമാണ്. വൃക്ഷത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇതാ ആപ്പിളിൻ്റെ മരമെന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വിത്തിൽ നിന്നേ ഉണ്ടാകും. കാഞ്ഞിര മരമെന്ന് പറയുന്നത് കാഞ്ഞിരത്തിൻ്റെ വിത്തിൽ നിന്നേ ഉണ്ടാകും. എന്തുകൊണ്ട്? അത് വിത്തിൻ്റെ തന്നെ പ്രകടഭാവമാണ്. ആ പ്രകടഭാവത്തെ കാണുമ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ഇതാ ഈ വൃക്ഷം ഇത് കാഞ്ഞിര വിത്തിൽ നിന്നുണ്ടായതാണ്, ഇത് ആപ്പിളിൻ്റെ വിത്തിൽ നിന്നുണ്ടായതാണ്. അത് വൃക്ഷത്തെ കാണുന്നവന് അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതിൻ്റെ ബീജം ഇന്നതാണ്. അപ്പൊ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അതിൻ്റെ കാരണത്തോട് അനന്യമായിരിക്കുന്നത് വൃക്ഷവും വിത്തും എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ കാണുന്നവന് ബോധമുണ്ടാകുന്ന എന്താണ്? ഇത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതാണ് സർവാത്മകത്വം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മറച്ചു വയ്ക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്ന എന്തുകൊണ്ടത് ഒരുവിൻ്റെ അറിവ് സത്ത് ചിത്ത ആനന്ദത്തെ അനുഭവിക്കാത്തല്ല. എല്ലാ ജീവനും ശ്രോതാവിന്റെ അനുഭവത്തെ നേരിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ഇത്രയും ഇത് തത്വം പരമാർത്ഥം ഇങ്ങനെ ഇരിക്കെ പൂർവക്ഷി സിദ്ധാന്തം പറയുകയാണ്. അത് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. മര്യാദായുക്ത ഇങ്ങനെയുള്ള തത്വത്തിന് ഇവിടെ ഒരു പരിധി നിശ്ചയിക്കുക. അപരിച്ഛിന്നമായ വസ്തുവിനെ പരിച്ഛിന്നമാക്കുക. അപരിമിതമായിരിക്കുന്ന തത്വത്തെ പരിമിതമാക്കുക. അതങ്ങനെ ശരിയാകും. യഥാഥ പരോ ദിവോ ജ്യോതിർദീപ്യതേ അതിലോകത്തിന് ദ്വിലോകം എന്ന് പറഞ്ഞൊരു അതിരണ വയ്ക്കുക. അത് ശരിയാകത്തില്ല. അതുകൊണ്ടിവിടെ പറയുന്നത് തത്വമല്ല. പൂർവക്ഷി പറയുന്നു കാര്യസ്ഥിത്വ ജ്യോതിഷ പരിച്ഛിന്നസ്യ അദ്വമര്യാദ. അപ്പോ ദ്വിലോകത്ത് വരെ അതിരായി കൽപ്പിക്കുകയാണെങ്കിൽ അത് കാര്യ ജ്യോതിഷനാണ്. ആദിത്യനെ പോലെയുള്ള ജ്യോതിഷുകളെ സംബന്ധിച്ച് പറയാം, ആ പ്രകാശം അതുവരെ ഉള്ളൂ, അതിനപ്പുറം അതിൻ്റെ പ്രകാശം എത്തുന്നില്ല. അവിടെ പ്രകാശിപ്പിക്കാനായി മറ്റൊരു ആദിത്യനുണ്ട്. അതിൻ്റെ പ്രകാശത്തിനൊരു പരിമി. എന്തായാലും ഈ ആദിത്യനെന്ന് പറയുന്നൊരു ഭൗതിക വസ്തുവാണ്. അതിൽ നിന്നാണ് ഈ പ്രകാശം പുറപ്പെടുന്നത്. ആ പ്രകാശത്തിന് സഞ്ചരിക്കുന്നതിനൊരു പരിമിതി കാണും. ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പോട്ട് പോകാനുള്ള ശേഷി കാണത്തില്ല, അതിൻ്റെ ഊർജ്ജം നശിച്ചു പോകും. അതിനപ്പുറം പ്രകാശമുണ്ടെങ്കിൽ അവിടെ അതുപോലെ അവിടുത്തെ പ്രകാശം പരത്തുന്നതിന് വേണ്ടി അവിടെ മറ്റൊരു ആദിത്യം കാണും. അങ്ങനെ പല ആദിത്യന്മാരും ഉണ്ടാകും. കാരണം എന്തുകൊണ്ട്? അത് പരിച്ഛിന്നമാണ്, ആദിത്യന്മാർ. അതാണ് ജ്യോതിഷ പരിച്ഛിന്നസ്യ. ഈ ഭൗതികമായ ജ്യോതിഷ് ഇവിടെ എങ്ങനെയാണ്? ഒരു ചെറിയ ദീപം അതിൻ്റെ പ്രകാശത്തെ അതിൻ്റെ ചുറ്റും മാത്രം പരത്തുന്നത്. അതുപോലെ ആദിത്യനും ഒരു വലിയ ദീപം എന്നുള്ളതേ ഉള്ളൂ, ഒരു പരിമിതിയുണ്ട്. അതിനെ ശ്രുതി പറയുന്നു, ഇതിലോകം വരെ ഒരാദിത്യനാണ്, ഞാനപ്പുറം മറ്റൊരാദിത്യനാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ജ്യോതിശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കരുത്. പൂർവക്ഷി പറയുന്നു, കാര്യസ്യത്തെ ജ്യോതിഷ പരിച്ഛിന്നസ്യ ദുർമര്യാദാസ്യ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? പരോ ദിവോ ജ്യോതിഹീതി ബ്രാഹ്മണ. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ദിവഹ പരജ്യോതി, ലോകത്തിന് അപ്പുറം പ്രകാശിക്കുന്നതായ ജ്യോതിസ്. ഇങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെ ആകും? ബ്രഹ്മത്തെ അങ്ങനെയാണോ പറയുന്നത്? അല്ലല്ലോ. സർവം ഖല്വിദം ബ്രഹ്മ സച്ചിദാനന്ദം സത്യജ്ഞാനം അനന്തം, അത് സർവത്രയാണ്, അതിന് അതിരില്ല. ഇവിടെ ഇതിനെ സംബന്ധിച്ച് തന്നെ വീണ്ടും ചോദ്യത്തിൻ്റെ പുറത്തൊരു ചോദ്യം, ചോദ്യകർത്താവിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. കാര്യസ്യാവി ജ്യോതിഷ സർവത്ര ഗമ്യമാനത്വ ദ്വിമര്യാദാവത്വം അസംബചം അസംബചം പറയുന്നു. ദ്വിലോകം വരെ ഉള്ള ഒരു പ്രകാശം, അത് ഇപ്പം സൂര്യൻ്റെ പ്രകാശത്തിലാണെങ്കിലും അങ്ങനെ ഒരു അതിരെങ്ങനെ കൽപ്പിക്കാൻ പറ്റും? കാരണം ആകാശം എവിടെയെല്ലാം കാണുന്നുണ്ടോ അവിടെയെല്ലാം സൂര്യൻ്റെ പ്രകാശമുണ്ട്. അപ്പം സൂര്യൻ്റെ പ്രകാശത്തിനൊരു അതിര് കൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഏതുവരെ പ്രകാശം എത്തുന്നുണ്ടോ, ആകാശം ഏതുവരെ ഉണ്ടോ അവിടെ പ്രകാശമുണ്ട്. പ്രകാശം ഇല്ലാത്ത ഒരു ഇരുണ്ട ആകാശം അത് നമുക്കറിയത്തില്ല ആണ് പറയുന്നത്. ഞാൻ കാര്യസ്യാപി ജ്യോതിഷ കാര്യജ്യോതിഷ് സൂര്യൻ പോലെയുള്ളവ സർവത്ര ഗമ്യമാനത്വം അതെല്ലായിടത്തും ഉണ്ട്. ദ്വിമര്യാദാവത്വം അതിനൊരു അതിര് പറയുന്നത് അത് ശരിയല്ലല്ലോ. ഇവിടെ പറയുന്നത് ഭൗതിക ജ്യോതിഷാണെന്ന് പറയുന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ പിറകിൽ ചോദ്യം. ഇവിടുത്തെ തത്വം എന്താണെന്ന് പറയുന്നു. ആ തത്വത്തിനെ ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരാൾ പറയുന്നു, നിങ്ങൾ ഈ പറയുന്നത് ശരിയില്ല, നിങ്ങൾ പറയുന്നതിന് ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് പറയുന്നു. ഇനി ആ ദോഷത്തിൽ ദോഷമുണ്ടോയെന്ന് പരിശോധിക്കാം. നിങ്ങൾ പറയുന്ന വ്യക്തി ശരിയാണോ? നിങ്ങൾ പറയുന്ന ദോഷത്തിൽ വാസ്തവത്തിലുള്ള ദോഷമുണ്ടോ? അങ്ങനെയും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ഒരു ദോഷത്തിലെ ദോഷം എന്താണ് ഈ പറയുന്നത്? കാര്യജ്യോതിസായാൽ പോലും അതിനും ഒരു അതിനെ നിശ്ചയിക്കാൻ കഴിയത്തില്ല. ഏതൊരു വിഷയത്തെക്കുറിച്ച് ആണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആ വിഷയത്തിൽ പരമാവധി വ്യക്തത ഉണ്ടാവും. അപ്പോൾ വിചാരം എന്ന് പറയുന്ന മനുഷ്യനെ ഒരിക്കലും അന്ധതയിലൂടെ നടത്തിക്കുന്നില്ല. വിശ്വാസത്തെ പോലെ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും സന്മാർഗത്തിലൂടെ നടത്തും, ചിലപ്പോൾ അത് അന്ധതയിലൂടെ നടത്തിക്കളയും, വിരളിലൂടെ നടത്തിക്കളയും. ആണ് വിശ്വാസി പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോകുന്നു. വിശ്വാസം അതുകൊണ്ട് തന്നെ പറയുന്നതാണ് സത് ശ്രദ്ധ എന്ന് പറയും. ശ്രദ്ധ സത്തായിരിക്കും, അല്ലാതെ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ സത് ശ്രദ്ധയാണെങ്കിൽ ശരി, അത് ഒരുവനെ ശരിയായ വഴിക്ക് മുമ്പോട്ട് നയിക്കും. ശ്രദ്ധയിൽ പോരായ്മ വന്നു കഴിഞ്ഞാലോ അത് അവനെ നരകത്തിലേക്കും നയിക്കും. വിചാരത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. വിചാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സ്വഭാവം എന്താണ്? അഗ്നി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ സ്വഭാവം? അതൊരിക്കലും ഇരലിനോട് സന്ധി ചെയ്യത്തില്ല. അതിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ദഹിപ്പിക്കുക. അതെന്ത് കിട്ടിയാലും അത് ദഹിപ്പിക്കും, ദഹിപ്പിക്കാൻ ശ്രമിക്കും. അതിനെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശക്തമായി ജ്വലിക്കും. അത് ദഹിപ്പിക്കുന്നത് വരെ അത് ജ്വലിച്ചുകൊണ്ടിരിക്കും. 100 ഡിഗ്രി, 1000 ഡിഗ്രി, 10000 ഡിഗ്രി, എവിടെയെങ്കിലും അത് അതിനെ ദഹിപ്പിച്ചിരിക്കും. അത് അഗ്നിയുടെ സ്വഭാവമാണ്, അത്രയും അതിന് ശേഷിയുണ്ട്. അതിൻ്റെ മുമ്പിൽ ദഹിക്കാതെ പിടിച്ചു നീക്കാൻ ഒന്നും കഴിയത്തില്ല. ശ്രമിച്ചാൽ അതിൻ്റെ ശക്തി കൂടും. അതുപോലെ ഒരു വിചാരം, അതുകൊണ്ട് സാറിന് പറയുന്നതാണ് വിചാരാഗ്നി. അത് എന്താണ് ദോഷം, അതിൻ്റെ ദോഷം അങ്ങനെ ചികഞ്ഞുപോയി അതിനെ നശിപ്പിക്കും, ദോഷങ്ങളെ നശിപ്പിക്കും. തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ളൊരു ദോഷമാണ് പൂർവപക്ഷം. അതിലിനി എന്തെങ്കിലും ദോഷമുണ്ടോ അതും വിചാരം ചെയ്യും. അപ്പോൾ അത് അഗ്നിയെപ്പോലെ പ്രകാശവും ഉഷ്ണവും ഉള്ളതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ അസത്യത്തിന് നീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നതാണ് ഏതിനെയും തത്വനിഷ്ഠമായി വസ്തുനിഷ്ഠമായി വിചാരം ചെയ്ത് അതിൽ നിന്നും ഗ്രാഹ്യമായതിനെ എടുക്കുക, ത്യാജ്യമായതിനെ തള്ളിക്കളയുക. ഇതാണ് വിചാര മാർഗത്തിൻ്റെ രീതി. അവിടെ ഒരിക്കലും മനസ്സിനെ അന്ധതയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. മനസ്സവിടെ ഒരിക്കലും അന്ധമാകത്തില്ല. അതിന് ഇരളിനും ഭയമാണ്. വിചാരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇരള് മാറിക്കളയും, പിന്നെ അവിടെ നിൽക്കത്തില്ല. ദാഹ്യമായ വസ്തു അഗ്നി കണ്ടാൽ തീർന്നു, പിന്നെ അതിന് അതിനു മുമ്പിൽ പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തത്വവിചാരത്തിൽ പൂർവപക്ഷം, പിന്നെ പൂർവപക്ഷത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അതും വിചാരം ചെയ്തു നോക്കും. നീ ഉന്നയിച്ച ആരോപണം ശരിയാണോ അതിനെയും വിചാരം ചെയ്യുന്നു. രണ്ടിനെയും തള്ളിക്കളയും, പൂർവപക്ഷയും തള്ളിക്കളയും, പൂർവപക്ഷത്തിൻ്റെ പൂർവപക്ഷത്തെയും തള്ളിക്കളയും. എന്നിട്ട് എന്താണോ ശേഷിക്കുന്നത് അതിനെ മാത്രം സ്വീകരിക്കും. ഞാൻ പറയുന്നു കരിജ്യോതിസ്, അത് അതിൽ പറയുന്നത് ശരിയല്ലല്ലോ. അസ്തുത്തർഹി ആ ത്രിവൃത്കൃതം തേജ പ്രഥമജം, സാറിന് പഞ്ചീകൃതം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ത്രിവൃത്കൃതം. കാരണം ഇത് ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെ പറഞ്ഞിരിക്കുന്നു. തേജ് അപ്പ് അന്നം അഗ്നി ജലം പൃഥ്വി ഭൂമി, ഇതിനെ മൂന്നിനെയും രണ്ടായി വിഭജിച്ച് വിഭജിച്ചതിൻ്റെ ഒരു ഭാഗത്തെ എടുത്ത് വിഭജിച്ച് മറ്റ് രണ്ട് ഭാഗങ്ങളോടും ചേർക്കുക, പഞ്ചീകരണം പോലെ. അങ്ങനെയാണ് ത്രിവൃത്കൃതം എന്ന് പറയുന്നത്. ശ്രുതിയിൽ ത്രിവൃത്കരണമേ പറഞ്ഞിട്ടുള്ളൂ, പിന്നീട് വിദ്വാൻമാരതിനെ പഞ്ചീകരണമാക്കി. വാസ്തവത്തിൽ ഭൗതികമായ തത്വത്തെ സംബന്ധിച്ച് ഈ ത്രിവൃത്കരണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ഭൂതങ്ങളിൽ ത്രിവൃത്കരണം സംഭവിക്കുന്നതിന് മുമ്പ് ഈ പഞ്ചഭൂതങ്ങൾ കേവല തന്മാത്രാ രൂപത്തിലായിരുന്നു. അത് പറയുന്നു ആദ്യം തന്മാത്രകൾ പ്രകടമായി, അഗ്നി തന്മാത്ര, ജല തന്മാത്ര, പൃഥ്വി തന്മാത്ര. തന്മാത്ര എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേവ തന്മാത്ര. ഇന്ന് നമ്മൾക്ക് അനുഭവപ്പെടുന്ന പൃഥ്വി അഗ്നി ജലം എല്ലാം കലർപ്പാണ്. അങ്ങനെ നമുക്ക് തദേവ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ജലം ജലം മാത്രമാണ്, അഗ്നി അഗ്നി മാത്രമാണ്, പൃഥ്വി പൃഥ്വി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ എല്ലാം തനതായ സ്വഭാവത്തെ കൂടാതെ മറ്റു പല സ്വഭാവങ്ങളും ഇതിൽ കാണുന്നുണ്ട്. പൃഥ്വിയുടെ തനതായ സ്വഭാവം ഗന്ധമാണ്, ജലത്തിന്റെ തനതായ സ്വഭാവം ശീതസ്പർശമാണ്, അഗ്നിയുടെ തനതായ സ്വഭാവം ഉഷ്ണസ്പർശമാണ്. പക്ഷെ ഇതുകൂടാതെ പറയുന്നത് അതിൽ കാണുന്നുണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് കടന്നു വന്നു? പറയുന്നത് പരസ്പരം കലർന്നാണ്. പരസ്പരം ഇത് കലർന്നുപോയി. അങ്ങനെ കലരുമ്പോൾ ഏറ്റക്കുറച്ചിലോടുകൂടി ഒന്നിന്റെ സ്വഭാവം മറ്റൊന്നിൽ വന്നു. അപ്പൊ സൃഷ്ടിയിൽ ഇതാദ്യം പ്രകടമായിട്ട് ഇവയ്ക്കെല്ലാം പരസ്പരം ഒരു മിഥുനീകരണം സംഭവിക്കുന്നു, കൂടിച്ചേരൽ സംഭവിക്കുന്നു. ഭൗതികമായി തന്നെ, ആത്മാനാത്മാക്കൾ തമ്മിലുള്ളതല്ല, ഇവിടെ ഭൗതികമായി കൂടിച്ചേർന്ന് ഇതെല്ലാം കലർന്ന് വീണ്ടും ഇതെല്ലാം പിരിഞ്ഞിത് പൃഥ്വിയാണ്, ഇത് ജലമാണ്, ഇത് അഗ്നിയാണെന്ന് തിരിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ ഇത് പിരിഞ്ഞ് നിൽക്കുന്നതിന് മുമ്പ് കേവലം ഓരോന്നോരോന്നായി നിന്ന ആ അവസ്ഥയാണ് തന്മാത്രം എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഇവിടെ നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം സ്ഥൂലമായി അനുഭവപ്പെടുന്നുണ്ടോ പരിശോധിച്ച് ചെല്ലുമ്പോൾ ഇതിനെല്ലാം ഒരു സൂക്ഷ്മമായ ഭാവം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയതിൽ ഏറ്റവും സൂക്ഷ്മമായ ഭാവം അത് പരമാണുവിനുമൊക്കെ അപ്പുറമാണ്. അതാണ് തന്മാത്ര എന്ന് പറയുന്നത്. ആ തന്മാത്രകളെ പറയുന്നത് എന്താണ്? ആ ത്രിവിത്കൃതം എന്ന് വെച്ചാൽ ത്രിവിത്കരണത്തിന് മുമ്പുള്ളത്, അല്ലെങ്കിൽ കൂടിക്കലറിന് മുമ്പുള്ളത് എന്ന് പറയുന്നു. അസ്തുത്രഹി ആ ത്രിവിത്കൃതം തേജ പ്രഥമജം. അപ്പൊ ഇവിടെ തേജസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള അതിസൂക്ഷ്മമായ ആ ത്രിവിത്കരണത്തിന് മുമ്പുള്ള തേജോ തന്മാത്രയാണ്. അതിനാണ് ഒരു അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലോ ആ ത്രിവിത്കൃതസ്യ തേജസ് പ്രയോജനാഭാവ. അതിന് ശ്രുതി പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തേജസ് വിധി ശ്രുതിയിൽ അതിനെ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. കാരണം അത് അതീന്ദ്രിയമായ ഒന്നാണ്. ആ തന്മാത്രകളെന്ന് പറയുന്നത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമാകുന്ന ഭൗതികമായ ഒരു യാഥാർത്ഥ്യമല്ല. എങ്ങനെയാണോ ഇവിടെ ഇപ്പോൾ അഗ്നിയും ജലവും എല്ലാം എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന, അതുപോലെ തന്മാത്രകൾ എനിക്ക് വിഷയമാകത്തില്ല. യോഗികൾ പറയുന്നു, അവർ തന്മാത്ര എന്ന് പറയുന്ന ഒരു തത്വത്തിൽ അവരുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞാൽ ആ യോഗിയുടെ മനസ്സിൽ ചിത്തത്തിൽ ആ തന്മാത്രയുടെ തത്വം പ്രകാശിക്കും. അതിനാണ് അവർ പറയുന്നത് സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുന്നു. യോഗി പറയുന്നു അവിടെ അവരുടെ ചിത്തം ആ തത്വപ്രകാശ പൂർണ്ണമായിരിക്കും എന്ന് പറയുന്നു. അതിനവർ വിചാര സമാധി എന്ന് പറയുന്നു. വിതർക്ക വിചാര ആനന്ദ അസ്മിത എന്ന് പറയുന്ന നാല് തരത്തിലുള്ള സമാധിയിൽ അവർ പറയുന്നു വിചാര സമാധി. ആ വിചാര സമാധിയിൽ തന്മാത്ര യോഗിക്ക് തന്മാത്ര ജ്ഞാനം. അതങ്ങനെ തന്മാത്രയുടെ എന്താണോ യഥാർത്ഥ സ്വരൂപം അതിൻ്റെ ജ്ഞാനം യോഗിക്കുണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാധനത്തെ ഇവിടെ കേവലമായ ഒരു ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിർദ്ദേശിക്കും? പിന്നെ അങ്ങനെ ഒരു ധ്യാനത്തിൻ്റെ ഫലത്തെക്കുറിച്ചും ശ്രുതി പറയുന്നില്ല. അതുകൊണ്ട് പറയുന്നു ഇത് അത്രിവൃത്തമായ തേജസ്സല്ല. എന്തുകൊണ്ട്? പ്രയോജനാഭാവ ഇതമേവ പ്രയോജനം ഏത് ഉപാസ്യത്വം ഇത് ചെയ്ത്. കാരണം അങ്ങനെയൊരു പ്രയോജനത്തെ ശ്രുതി നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഉപാസനയല്ല ഇവിടെ പറയുന്നു. അല്ല പറയുന്നു ഉപാസിക്കാത്ത തന്നെയാണ് പ്രയോജനം. ഇവിടെ ഇതിനെന്തിനു നിർദ്ദേശിക്കുന്നു? ദിവപരോജ്യോതി എന്ന് പറഞ്ഞു. അത് തന്മാത്രയെ ഉപാസിക്കാൻ വേണ്ടി ചോദിക്കുന്നു, എന്തിനാ തന്മാത്ര ഉപാസിക്കുന്നു? അത് ഉപാസിക്കാൻ വേണ്ടി, മറ്റൊന്നുമല്ല. ഇതമേ പ്രയോജനം യത് ഉപാസിത്വം, അങ്ങനെ നിർത്താം. ഉപാസിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു, പറയുന്നില്ല. അത് അതൊക്കെ വെറുതെ ഭാവനകൾ, അങ്ങനെ ഒരു ഉപാസനയില്ല. എന്തുകൊണ്ട്? നാ പ്രയോജനാന്തര പ്രയുക്ത സീവോ ആദിത്യാദി ഉപാസ്യത്വ ദർശന. വേദം പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഫലമുള്ളതേ പറയാറുള്ളൂ. എന്തുകൊണ്ട്? അവിടെ പ്രവർത്തിക്കേണ്ടത് വിവേകിയായ മനുഷ്യനാണ്. പ്രയോജനം അനുദ്ദേശ്യ മന്ദോപി പ്രവർത്തി എന്നാണ്. പ്രയോജനം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മന്ദൻ ബുദ്ധിമാന്തി ഉള്ളവൻ പോലും പ്രവർത്തിക്കത്തില്ല. ഒരു പ്രയോജനം കാണുന്നവൻ പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ വേദത്തെ അധ്യയനം ചെയ്യുന്നവൻ, വേദത്തിൽ വിചാരം ചെയ്യുന്നവൻ, വേദ നിർദ്ദിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ, വേദം നിർദ്ദേശിക്കുന്ന ഉപാസനകൾ ചെയ്യുന്നവൻ, അവനങ്ങനെ പ്രയോജനമില്ലാത്ത ഒരു കർമ്മം ചെയ്യും. ഉപാസനയ്ക്ക് വേണ്ടി ഒരു ഉപാസന അങ്ങനെ ഒന്നുമില്ല. അതിന് പ്രയോജനമുണ്ടെങ്കിൽ ചെയ്യും എന്നെ ഉപാസനയ്ക്ക്. അതുകൊണ്ട് എന്നെ ഉപാസനയ്ക്ക് ഇന്ന ഫലം എന്നറിഞ്ഞാലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പ്രയോജനാന്തര പ്രയുക്ത ശിവ ആദിത്യരെ ഉപാസ്യത്വ ദർശന. സർവത്ര വേദത്തിന്റെ മര്യാദ അതാണ്. അവരവിടെ ഒരു ഫലത്തെ പറയും, എന്നിട്ട് ആ ഫലത്തിന് വേണ്ടി ഇന്ന ഇന്ന കർമ്മം ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇന്ന ഉപാസന ചെയ്യാൻ പറയും. അപ്പൊ ആ ഫലത്തെ നിർദ്ദേശിക്കാതെ കർമ്മത്തെയോ ഉപാസനയോ നിർദ്ദേശിക്കാതെ, ചില സന്ദർഭങ്ങളെല്ലാം വേദത്തിലെ ചില പ്രകരണങ്ങളിൽ ഫലത്തെ നേരിട്ട് നിർദ്ദേശിക്കാറില്ലെങ്കിലും അവിടെയും ആ ഫലത്തെ കൽപ്പിക്കും. ഉദാഹരണം പറയും, വിശ്വജിത് യാഗം, വിശ്വജിത യജേത. ആ യാഗത്തിന്റെ പ്രകടനത്തിൽ ഫലമൊന്നും പറയുന്നില്ല, പക്ഷെ അവിടെയും ആ യാഗം അനുഷ്ഠിക്കുന്നവൻ ഫലത്തെ കണ്ടെത്തുന്നുണ്ട്. സസ്വർഗ സർവാൻ പ്രതി അവിശിഷ്ടത്വ, അത് സ്വർഗമാണ് അവിടുത്തെ ഫലം. എന്തുകൊണ്ട്? എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈദികമായ യുക്തികളനുസരിച്ചും ഫലത്തെ നിർദ്ദേശിക്കുന്നിടത്ത് മാത്രമേ പ്രവൃത്തി ഉണ്ടാവൂ. അതുകൊണ്ട് ഉപാസന എന്ന് പറയുന്നത് ആരും വെറുതെ ഉപാസനയ്ക്ക് വേണ്ടി ഉപാസന അങ്ങനെ ഒന്നുമില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫലത്തിന് വേണ്ടി തന്നെ ആയിരിക്കും. സാധന പറയാറുണ്ടല്ലോ, കർമ്മത്തിന് വേണ്ടി കർമ്മം. ചില പറയും, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഞാൻ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുകയാണ് വെറുതെ. ലോകത്താരും നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നില്ല. സർവരും കർമ്മം, ഒരാൾ പറയുന്നല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നു. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്ന് പറയും. അതൊരു വലിയ നിസ്വാർത്ഥതയാണ് എന്ന് പറയും. അത് ശരിയല്ല. എന്തുകൊണ്ട്? അതാണ് അവിടെ അവന്റെ സ്വാർത്ഥത എന്ന് പറയുന്നത്. അത് ശ്രേഷ്ഠമാണ്, അത് മോശമൊന്നുമല്ല. തനിക്ക് വേണ്ടി ചെയ്യുന്ന സ്വാർത്ഥതയെക്കാളും വലിയൊരു സ്വാർത്ഥതയാണത്. പക്ഷെ അതും സ്വാർത്ഥതയാണ്. എന്തുകൊണ്ട്? അവൻ അന്യന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ആ പ്രവൃത്തി അവന് ആനന്ദത്തെ കൊടുക്കുന്നു. അപ്പോൾ ആ പ്രവൃത്തിയിലൂടെ അവൻ അനുഭവിക്കുന്ന ആനന്ദമാണ് അവൻ്റെ സ്വാർത്ഥത. അന്യന്റെ സന്തോഷം കാണുമ്പോൾ ഒരാൾ സ്വയം സന്തോഷിക്കുന്നു. അതാണ്. അല്ല, ഇന്നിപ്പോ അത് മാത്രമല്ല, മറ്റു പല സ്വാർത്ഥതകളും അതിനകത്തുണ്ട്. മനുഷ്യന് അന്യന് വേണ്ടി ചെയ്യുന്നിടത്തും അതുപോട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്യണ്ട. പക്ഷെ സർവത്ര എന്തുണ്ട്? ഒരു ഫലം ഉണ്ട്. അതാണ് പറയുന്നത്. ചിലവർ ഈ കർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. എന്തിനാ കർമ്മത്തിന് വേണ്ടി ചെയ്യുന്നു? അവിടെ എന്തെങ്കിലും ഒരു താല്പര്യം അവന് കാണും. പറഞ്ഞ പക്ഷം എന്ന് പറയാതെ എന്റെ അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണെന്ന്. അന്ധകരണശുദ്ധി എന്ന് പറയും. എന്തിനാ ഇങ്ങനെ നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയും, അത് അന്ധകരണശുദ്ധിക്ക് വേണ്ടി. എന്താ നാട്ടുകാരുടെ അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി ഇവൻ ഇവിടെ കർമ്മം ചെയ്യൂ? സ്വന്തം അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി. പൊതുജനങ്ങളുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടില്ല, സ്വന്തം അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി. അപ്പൊ അതും എന്താണ് സ്വാർത്ഥത എന്നുവെച്ചാൽ ഫലം. സ്വാർത്ഥത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം, ഒരുവനൊരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ ഒരു ഫലത്തെ ഉദ്ദേശിച്ചേ ചെയ്യത്തുള്ളൂ. ഇത് ശ്രുതിക്കറിയാം. അല്ലാതെ പ്രവൃത്തിക്ക് വേണ്ടി പ്രവൃത്തി, അങ്ങനെ ഒരു ന്യായമേ ഇല്ല. പിന്നെ നമ്മൾ ചിലവ് പറയും അങ്ങനെ എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല, അതൊരു ചെറിയ അഭിനയം എന്നുള്ളതേ ഉള്ളൂ. അവിടെ താല്പര്യമുണ്ട്, ആ ഫലം ഉണ്ടെങ്കിലേ പ്രവൃത്തി ചെയ്യൂ. അതുകൊണ്ട് പറയുന്നു, പ്രയോജനാന്തര പ്രയുക്തസ്യ ആദിത്യാദേർ ഉപാസ്യത്വ ദർശന. മറ്റെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെങ്കിലേ അവിടെ ഉപാസന നടക്കത്തുള്ളത്. മനുഷ്യന്റെ മനഃശാസ്ത്ര ശരിക്കും അറിഞ്ഞാണ് ശ്രുതി അങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത് എന്നർത്ഥം. താസാം ത്രിവൃതം ത്രിവൃതം ഏകൈകാം കരവാണീതി അവിശേഷ ശ്രുതി. അത് മാത്രമല്ല, ശ്രുതി എന്താ പറയുന്നത്, ഈ തന്മാത്രകളെല്ലാം അതിനെ ഓരോന്നിനെയും എടുത്തിട്ട് ത്രിവൃത്കരണം നടത്തിയെന്നാണ്. ഏകൈകാം ധാര സൃഷ്ടികർത്താവ്. കാരണം ഇങ്ങനെ ജഡങ്ങളായിരിക്കുന്ന ഈ ഭൂതങ്ങൾക്ക് സ്വയം മാറി മറിഞ്ഞ് കലരാനൊന്നും കഴിയത്തില്ലല്ലോ. അതിൻ്റെ പിന്നിൽ ഒരു ചേതനൻ ആവശ്യമുണ്ട്. ഒരു ചേതനന്റെ സാന്നിധ്യത്തിലാണ് ഈ സൃഷ്ടമായ ഇവയെല്ലാം, ഈ മൂന്ന് ഭൂതങ്ങളും കലർന്ന് പിന്നീട് മൂന്നും മൂന്നായി മാറിയത്. അപ്പോൾ അവിടെ ഒരു ചേതനനാൻ്റെ പിന്നിലുണ്ടായിരിക്കുന്നതാണ് ഈശ്വരൻ. തസ്സൃഷ്ടോ തദൈവ അനുപ്രാവശ്യതെന്ന് ശ്രുതി നിർദ്ദേശിച്ച ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഓരോന്നിനെയും എടുത്ത് കലർത്തിയെന്നാണ് ചോദിക്കുന്നു. ഓരോന്നിനെയും എടുത്ത് ഇങ്ങനെ പരസ്പരം കലർത്തി കഴിഞ്ഞാൽ പിന്നെ കലരാത്ത ഭൂതങ്ങളേതാ? എല്ലാത്തിനെയും കൂട്ടി കലർത്തിയെങ്കിൽ കുറച്ചിടത്തും കൊണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെ കലർത്തിയല്ല ചെയ്യുന്നു. ഇവിടെ പറയുന്നു, ആദ്യം തന്മാത്രകൾ പ്രകടമായി, തന്മാത്രകൾ കൂടി കലർന്ന് വീണ്ടും മൂന്നായി മാറി. അപ്പൊ പിന്നെ ആ ത്രിവിൽകൃതം അപഞ്ചീകൃതം എന്നും പറയാൻ എന്താ ഉള്ളത്? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ശേഷിക്കത്തില്ല. അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ശേഷിച്ചു കഴിഞ്ഞാൽ അതും കലർന്നിരിക്കും. കാരണം ഇത് ഒരു നിയമമാണ്, ആ നിയമത്തിനെ ലംഘിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. കാരണം ഇത് ജഡങ്ങളാണ്, നിയമവുകാരുണ്ടാകുന്ന ചൈതന്യം. അപ്പൊ ചൈതന്യത്തിന്റെ നിയമങ്ങളെ ജഡത്തിന് ലംഘിക്കാൻ കഴിയത്തില്ല. ജഡത്തിന്റെ ജോലി എന്താണ്? ആ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ്. അഗ്നിയെ ഉഷ്ണമുള്ളതാക്കി ആര് സൃഷ്ടിച്ചു? സൃഷ്ടികർത്താവ്. തസ്സൃഷ്ട എന്ന് പറഞ്ഞ ആ സൃഷ്ടികർത്താവാണ് അഗ്നിയെ ഉഷ്ണമുള്ളതാക്കി. അപ്പോൾ അതിനൊരു നിയമം കൽപ്പിച്ചാണ്, നീ സദാ ഉഷ്ണിക്കുക. ഈ നിയമത്തെ അഗ്നിക്ക് സ്വയം ലംഘിക്കാൻ കഴിയത്തില്ല. ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിക്കലർത്തിയെങ്കിൽ പിന്നെ കൂട്ടിക്കലരാതെ അവശേഷിക്കുന്ന ഒന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും അവശേഷിച്ചാൽ അതിനെയും ഏതെങ്കിലും തരത്തിൽ കൂട്ടിക്കലർത്തും. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. അതാണ് താസാം ത്രിവൃതം ത്രിവൃതം ഏകൈകാം കരവാണി അവിശേഷ ശ്രുതേഹി എന്നുവെച്ചാൽ ആ ത്രിവൃത്കൃതസ്യാവി തേജസ്സോ ദ്വിമര്യാദത്വം പ്രസിദ്ധ. അതുകൊണ്ട് ത്രിവൃത്കരണം സംഭവിക്കാത്ത തേജസ്സിന്റെ സീമയെക്കുറിച്ച് അതിരനെക്കുറിച്ചും മര്യാദയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് പറയുന്നതും ശരിയല്ല. അസ്തു തർഹി ത്രിവൃത്കൃതമേവ തേജോ ജ്യോതിശബ്ദം. ശരി, എന്നാ പോട്ടെ, അതെല്ലാം വിട്ടു. പൂർവപക്ഷത്തിൽ എന്തെങ്കിലും പൂർവപക്ഷം ഒന്ന് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിനെയും പരിഹരിച്ചിട്ട് പറയുന്നു. എന്നാൽ ഈ ത്രിവൽകൃതമായ തേജസ് തന്നെയാണ് ജ്യോതിസ് എന്ന് പറയുന്നു, നീ കാണുന്ന ജ്യോതിസ് എന്ന്. ഈ സ്ഥൂല രൂപത്തെ പ്രാപിച്ചിരിക്കുന്ന ജ്യോതിസിനെ തന്നെ എടുക്കാം. അതിന്റെ മര്യാദയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാലോ, അനുക്തം അർവാഗവി ദിവു അവഗമ്യതി അഗ്നിയാധികം ജ്യോതി പറയുന്നു. അതിന് മര്യാദ പറയാൻ പറ്റില്ല, കാരണം ദ്വിലോകം വരെ തേജസ് എന്ന് പറയാൻ പറ്റില്ല. ദ്വിലോകത്തിനപ്പുറം തേജസ് ഉണ്ടാവും. അർവാഗവിദ്യോ, അതിനു മുമ്പും പിമ്പും എല്ലാം തേജസ് ഉണ്ട്. അഗ്നിയാധികം ജ്യോതി തിരി, അതുകൊണ്ട് ശരിയല്ല. എന്നിട്ടും ഉപാസകൻ പൂർവോഷപ്പെടുന്നില്ല. നൈഷദോഷ സർവത്രാഭിഗമ്യമാനസ്യ ജ്യോതിഷ പർവതിഹ ഇത്യുപാസനാർത്ഥ പ്രദേശ വിശേഷ പരിഗ്രഹം എല്ലാ വിരുദ്ധ്യത. പറയുന്നു തേജസ് എല്ലായിടത്തും ഉണ്ടെങ്കിലും അതിനുപാസിക്കണ്ടേ, ഉപാസിക്കാൻ വേണ്ടി ആ തേജസ്സിനൊരു അതിര് കൽപ്പിക്കുക. പൂർവക്ഷ പറയുകയാണ്, എന്താ തേജസ് ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കാൻ പാടില്ല. ഉപാസിക്കേണ്ട ഇവിടെ തേജസ്സിനെയാണ്. പറയുന്നു അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തല്ല തേജസ് ഇരിക്കുന്നു, എന്നാലും ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു ദേവഹപ്പര അവിടെ അങ്ങനെ ഉപാസിക്കുക എന്ന്. സർവത്രാവി ഗമ്യമാനസ്യ ജ്യോതിഷ സർവത്ര അറിയപ്പെടുന്ന ഈ ജ്യോതിഷ് ദേവഹപ്പര ഇത്തി ഉപാസനാർത്ഥ പ്രദേശ വിശേഷ പരിഗ്രഹം, ഉപാസനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥാനത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അതിന് ദോഷമില്ല. എന്ന വിരുദ്ധ എന്ന് പറഞ്ഞാലോ, അത് തേജസ്സിനെ സംബന്ധിച്ചേ പറയാൻ പറ്റും. പൂർവക്ഷ പറയുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിഷ്പ്രദേശസ്യ ബ്രഹ്മണ അപി പ്രദേശ വിശേഷ കൽപ്പന ഭാഗിനി ഭാഗിനി യുക്ത. ബ്രഹ്മത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല, സർവവ്യാപിയാണ് പറഞ്ഞത്, സർവാത്മകമാണ്. പൂർവക്ഷ പറയുന്നു അതിനൊരു സ്ഥാനത്തെ കൽപ്പിക്കുക എന്ന് പറയുന്നതിന് യുക്തിയില്ല. എന്തിനെ കൊണ്ട് അവിടെ സ്ഥാനം കൽപ്പിക്കും? ബ്രഹ്മത്തിനിരിക്കാൻ ഒരു കസേര ആർക്കെങ്കിലും പണിയാൻ പറ്റുമോ? എന്തുകൊണ്ട്? നിഷ്പ്രദേശ അതിനൊരു ദേശമില്ല, സർവവ്യാപി എന്നാ പറയുന്നു. അതിന് ഉപാസനയ്ക്ക് വേണ്ടി ഒരു ദേശത്തെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഇവിടെ പൂർവപക്ഷി സിദ്ധാന്തത്തോട് അടുത്തടുത്ത് വരുന്നു. എന്താണോ സിദ്ധാന്തി പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെ പൂർവപക്ഷി പറയുന്നു. അങ്ങനെ കാലദേശങ്ങളൊന്നുമില്ലാത്ത ബ്രഹ്മത്തിനെ ഉപാസിക്കുന്നതിന് വേണ്ടി ഒരു കാലത്തെയും ദേശത്തെയും എല്ലാം കൽപ്പിക്കാം എന്ന് സിദ്ധാന്തി പറയുന്നിടത്തേക്ക് പൂർവക്ഷി എത്തിച്ചേരുകയാണ്. സർവധ പൃഷ്ഠേഷു അനുത്തമേഷു ഉത്തമേഷു ലോകേഷു ഇതി ആധാരഭൂതശ്രുതി കാര്യജ്യോതിർ അപ്പി ഉപദ്ധ്യേതരാം. അതുകൊണ്ട് ഇങ്ങനെ ഉത്തമം അനുത്തമം ദിവപരം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആധാരബഹുത്വശ്രുതി ആധാരത്തെക്കുറിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ജ്യോതി എന്ന് പറയുന്നത് കാര്യജ്യോതിയാണ്. ഈ കാണുന്ന സൃഷ്ടി, കാണുന്ന ആദിത്യാദി ജ്യോതികളാണ്, അതിനെ ഉപാസിക്കണം. അവിടെയാണ് അത് കൂടുതൽ യോജിക്കുന്നത്. മാത്രമല്ല ഇതം ആവത്തം അസ്മിൻ അന്തഃപുരുഷേ ജ്യോതി ഇതിജ കൗക്ഷേ ജ്യോതിഷി പരം ജ്യോതിർ അധിശ്യമാനം ദൃശ്യത സാരു നിമിത്ത അധ്യാസഭവന്തി യഥാർത്ഥ ഭൂരിതി ശിര ഏകം ശിര ഏകമേത അക്ഷരമിരി കൗക്ഷേയസ്യതു ജ്യോതിഷ പ്രസിദ്ധം അബ്രഹ്മത്വം തസ്യേഷാ ദൃഷ്ടി തസ്യേഷാ ശ്രുതി ഔഷ്ണ്യഘോഷ വിശിഷ്ടത്വസ്യ ശ്രവണ തദ്ദിഷ്ടം ച ശ്രുതം ച ഇത്യുപാസീത ഇതി ച ശ്രുതേഹി ചക്ഷുഷ്യശ്രുതോ ഭൂതി ജൈവം വേദ ഇതി ച അല്പഫല ശ്രവണത്വാത് അബ്രഹ്മത്വം മഹദേഹി ഫലായ ബ്രഹ്മ ഉപാസനം വിഷയത്തെ. ഇതിത്രയും പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നു പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു കാരണവശാലും ജ്യോതിസ് എന്നുള്ള ശബ്ദം കേട്ടതുകൊണ്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കരുത്. ജ്യോതിസ് എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് ജ്യോതിസിനെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. സിദ്ധാന്തി പറയുന്നത് ഉപാസന തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ജ്യോതിസിന്റെ ഉപാസനയല്ല, ജ്യോതിസ് ശബ്ദം കൊണ്ട് ബ്രഹ്മ ഉപാസനയാണ്. അതാണ് വ്യത്യാസം. പുരുഷി പറയുന്ന അങ്ങനെയല്ല, ജ്യോതിസിനെ തന്നെ ഉപാസിക്കുന്നു എന്നാണ്. ആദിത്യ ഉപാസനയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ആദിത്യൻ എന്ന് പറയുന്ന ഭൗതികമായി കാണുന്ന ആ വസ്തുവിനെയാണ് ഉപാസിക്കുന്നത്. അതിനെല്ലാം ഉപാസിക്കുന്നു. കാരണം ആദിത്യനെ ഉപാസിക്കുന്നവർ ലൗകികമായ വൈദികമായ ബോധമൊന്നും ഇല്ലാത്തവർ, ലൗകിക മനസ്സുള്ളവർ പോലും ഉപാസിക്കുന്നത് എന്തിനാണ്? ആദിത്യൻ എന്ന രീതിയിൽ ഉപാസിക്കുന്ന ആദിത്യ ദേവതയാണ്. ആദിത്യൻ എന്ന് പറയുന്ന ഉപാധിയിൽ ഒരു ദേവതാവിശേഷമുണ്ട് എന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ അതിനും അത്രയും മനസ്സ് പ്രാകൃതമാണെങ്കിൽ ഒരു ദേവതാവിശേഷമാണ്, ഒരു ചൈതന്യ വിശേഷമാണ് ഈ ആദിത്യ രൂപത്തിൽ പ്രകാശിക്കുന്നതെന്ന് കരുതിയിട്ടോ അതിന് ഉപാസം. അവരുടെ കണ്ണ് ഭൗതികമായ പ്രകാശത്തിലാണെങ്കിലും അവരുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ആദിത്യനിൽ കുടികൊള്ളുന്ന ദിവ്യമായ ഒരു ചൈതന്യത്തിലാണ്. അപ്പോൾ ഇതെവിടുന്ന് വന്നു? ഇത് ഈ ശ്രുതിയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ശ്രുതിയും പറയുന്നു എന്താണ്? ആദിത്യൻ എന്ന് പറയുമ്പോൾ കേവലം ഭൗതികമായ ആ പ്രകാശത്തെ എടുക്കരുത്, അവിടെ ഒരു ചൈതന്യമുണ്ട് എന്ന് പറയും. പിന്നെ ആ ചൈതന്യം എന്താണ് ആദിത്യനെ ഉപാസിക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ ഇത്രയും മാത്രം കരുതുന്നത് എന്താണ്? നിഗ്രഹ അനുഗ്രഹ ശക്തികളുള്ള ഒരു ചൈതന്യം. ഇവിടെ അതിനെ വിശദമാക്കുന്ന എന്താണ്? അത് സച്ചിദാനന്ദ ബ്രഹ്മമാണ്, പരമാർത്ഥ സത്യമാണ്. ഇവിടെയും ശ്രദ്ധിക്കുക, ലൗകികനായ ഒരു ഉപാസകൻ പോലും അതിനെ ആദിത്യ ചൈതന്യത്തെ ഉപാസിക്കുന്നിടത്തും അതിനെ പരമാർത്ഥ സത്യമായി കാണുന്നില്ല. ആദിത്യനിൽ ഒരുവൻ പരമാർത്ഥമായ സത്യം അതാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, അവനാ അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവന് ഉപാസന ശേഷിക്കത്തില്ല. ഗ്രഹിച്ചാൽ പിന്നെ അവിടെ അറിയാൻ ശേഷിക്കുന്നില്ല, പിന്നെ ഉപാസിക്കേണ്ട ആവശ്യമില്ല. അത് ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഉപാസന വീണ്ടും പോകുന്നത്. അപ്പോൾ തത്വഗ്രഹണത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എവിടെയാണോ തത്വഗ്രഹണം സംഭവിക്കുന്നത് അവിടെ ഉപാസന അവസാനിക്കുന്നു. അപ്പോൾ ആ തത്വഗ്രഹണത്തിൻ്റെ തത്വജ്ഞാനത്തിൻ്റെ അടയാളമാണ് ഉപാസന നിലനിൽക്കാത്തത്.